മുന്നേ കടന്ന് വിഷയം പ്രതിവൃത്തി മുന്നിൽ നിന്നീടും ആവരണമാം തിര നീക്കിടും പിന്നീട് കാണും അറിവും പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. മുമ്പൊരിക്ക വിശദീകരിച്ചാണ് അടുത്തത്. കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിൽ അന്ധൻ താരുടിൽ മേവും അറിവിങ്ങ് വരായികയാതെ ജ്ഞാനം പുറത്ത് തനിയേ വരികില്ല. കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കാന്തി പോകുന്നു. ഇതും വിശദീകരിച്ച വിഷയം പ്രതിവൃത്തി മുന്നേ കടന്ന് മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിടുന്നു. പിന്നീട് അറിവും കാണും. മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിടുന്നു. മുന്നിൽ നിന്നിടും ആവരണമാം തിര നീക്കിടുന്നു. പിന്നീട് അറിവും കാണും. പ്രഭതന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് താനേ കാണുകയില്ല. ഇതിൽ പറയുന്നത് പഴയകാലത്ത് ശങ്കരാചാര്യരും മറ്റുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നത്? അതിന് വൃത്തിപ്രക്രിയ എന്നാണ് പറയുന്നത്. വൃത്തിപ്രക്രിയ പ്രത്യക്ഷ ഞാൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് അവരുപയോഗിച്ച ഒരു രീതി, അവരുടെ വിശദീകരണം അതിനാണ് വൃത്തിപ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെ വൃത്തി എന്നുള്ള വാക്ക് വരുന്നുണ്ട്. പണ്ട് നമുക്ക് പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള ഈ രീതിയിലാണ് വിശദീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ ശങ്കരാചാര്യരുടെ കാലം എന്ന് പറയുന്നത് 1000 കൊല്ലം മുമ്പാണ്. 1000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അത് അദ്വൈതികൾ പരമ്പരയായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നു. ഇന്നും അദ്വൈതികൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഇന്ന് അദ്വൈതത്തെ വ്യാഖ്യാനിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെ പറയുന്നു. ഒരു പഴയ ഒരു സിദ്ധാന്തമെന്നോ വിശ്വാസമെന്നോ പ്രക്രിയയെന്നോ എല്ലാം പറയാം. ഇവിടെ പ്രധാനമായി പറയുന്നത് എന്താണ്? നമ്മളിപ്പം കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോൾ പ്രധാനമായിട്ട് ഇത് അവിടെ വരുന്നു. എല്ലായിടത്തും ഒരു എങ്കിലും കണ്ണിന്റെ കാര്യമാണ്. കണ്ണുകൊണ്ട് വസ്തുവിനെ കാണുമ്പം നമ്മുടെ മനസ്സ് കണ്ണിലൂടെ പുറത്തു പോകുന്നു എന്നാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതലായ ഭാഗം. മനസ്സിന് കണ്ണിലൂടെ പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഈ ഒരാശയം ആദ്യം കൊണ്ടുവരുന്നത് സാഖ്യന്മാരാണ്. അവർ പറയുന്നത് എന്താണ്? ഒരു കുളത്തിൽ കിടക്കുന്ന വെള്ളം ഒരു ചാല് വെട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ചാല് കൂടി ഒഴുകിപ്പോകും, പോയി ഒരു വയലിൽ ചെന്ന് വയൽ നിറയുന്നു. വയലേത് ആകൃതിയിലാണോ കിടക്കുന്നത് ആ ആകൃതിയിലാവും വെള്ളം. എന്നുവെച്ചാൽ ചതുര വയലാണെങ്കിൽ വെള്ളം ചതുരമാകും, ഉരുണ്ട വയലാണെങ്കിൽ വെള്ളം ഉരുണ്ടതാകും, നീണ്ട വയലാണെങ്കിൽ വെള്ളം നീണ്ടതാകും. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം എന്നാണ് അവർ പറയുന്നത്, മനസ്സ് തന്നെ. അത് കണ്ണിലൂടെ പുറത്തേക്ക് പോയിട്ട് ഇപ്പം ഞാൻ മൊബൈലിലെ കാണുകയാണെങ്കിൽ മനസ്സ് മൊബൈലിൻ്റെ ആകാരത്തിലാവും. എവിടെ? മൊബൈലിൽ. മൊബൈലിനെ വ്യാപിക്കുമെന്ന് പറയാം. പുസ്തകത്തെ കാണുകയാണെങ്കിൽ എൻ്റെ മനസ്സ് പുസ്തകത്തിൽ വ്യാപിക്കും. മേശയെ കാണുകയാണെങ്കിൽ മനസ്സ് മേശയെ വ്യാപിക്കും. അപ്പൊ അങ്ങനെ മനസ്സിന് പുറത്തു പോകുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. മനസ്സ് അങ്ങനെ ഒരു വസ്തുവാണ്, പുറത്തു പോയി ഏത് വിഷയത്തെ കാണുന്നോ ആ വിഷയത്തിൽ വ്യാപിക്കും മനസ്സ്. അങ്ങനെ പുറത്തേക്ക് പോയി വ്യാപിക്കുന്ന ആ മനസ്സിനെയാണ് പറയുന്നത് വൃത്തി. മലയാളത്തിലെ വൃത്തിയല്ല, സംസ്കൃതത്തിലെ വൃത്തി. വൃത്തിക്ക് പല അർത്ഥമുണ്ട്. ഇവിടെ അതാണ് അർത്ഥം. അപ്പോൾ ഓരോ വിഷയത്തിലും വ്യാപിക്കും, അതുകൊണ്ടാണ് അവരെ വിഷയം പ്രതിവൃത്തി എന്ന് പറയുന്നത്. എന്റെ കൊട എന്ത് ചെയ്ത് കഴിഞ്ഞോണ എടുത്ത് ഉണ്ടോ? ഓരോ വിഷയത്തിലും വ്യാപരിക്കുന്നതുകൊണ്ട് അതിനെ എന്ത് പറയും? വിഷയം പ്രതി വൃത്തി. വൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ അർത്ഥം പറയുന്നത് പരിണാമം എന്നാണ്. പരിണാമം എന്ന് വെച്ചാൽ മനസ്സിന്റെ പരിണാമം. പരിണാമം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, കുളത്തിൽ കിടക്കുന്ന വെള്ളം വയലിൽ വ്യാപിച്ചാൽ അതിന്റെ പരിണാമമാണ്. ആ രീതിയിൽ അങ്ങനെയാണ് പരിണാമം. കുളത്തിൽ കിടക്കുന്ന വെള്ളം വയലിൽ നിറയുമ്പോൾ എന്തായി പറയും? വയലിന്റെ രൂപത്തിൽ അത് പരിണമിച്ചത്. അതുപോലെ ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം മനസ്സ് കണ്ണിലൂടെ പുറത്തേക്ക് വന്നു ഈ വിഷയത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആ മനസ്സിന്റെ പരിണാമം എന്ന് പറയും. വിഷയത്തിൽ വ്യാപിക്കുന്നതിന് വിഷയ ആകാര പരിണാമം എന്ന് പറയും. ആകാരം എന്ന് വെച്ചാൽ രൂപം, ആ വിഷയത്തിന്റെ രൂപത്തിലുള്ള പരിണാമം. അപ്പൊ എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ മനസ്സ് പുറത്തു വന്ന് ഈ പുസ്തകത്തിന്റെ രൂപത്തിൽ പരിണമിച്ചാലേ എനിക്ക് ഇത് പുസ്തകം എന്നുള്ള അറിവുണ്ടാവും. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. പഴയ അദ്വൈതമാണല്ലോ ആ പഴയ കാഴ്ചപ്പാട് തന്നെ എഴുതിയിരിക്കും. മനസ്സുള്ളിലാണ്, കാരണം അതിന് പറയുന്ന എന്താണ്? നമ്മുടെ സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് മനസ്സിരിക്കുന്നത്. ആ സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവ് അതിനാണ് ജീവനെന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തോടു കൂടിയിരിക്കുന്ന അറിവ് ചൈതന്യം, അതാണ് ജീവൻ. ആ ജീവൻ ഈ ശരീരം ഇതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അന്നമയ കോശം. ഈ അന്നമയ കോശത്തിന്റെ അകത്തിരിക്കുന്ന സൂക്ഷ്മ ശരീരത്തോടുകൂടിയ ജീവൻ. പണ്ടത്തെ സിദ്ധാന്തം വേണമെങ്കിൽ പഴയ ആൾക്കാരുടെ ഭാവനയെന്നും പറയാം. പഴയ ഋഷിമാര് കപിലൻ, പ്രധാനമായിട്ട് കപിലൻ, കപിലൻ പറഞ്ഞു വെച്ച കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. ദർശനമെന്ന് പറയുന്നതാണ് ദർശനങ്ങളെന്ന് പറയുന്നത്, ചിന്തിച്ച് ചിന്തിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ മനസ്സ് വായിക്കൊണ്ടിരിക്കും, അതായത് ദൂരെ ഇരുന്നുകൊണ്ട് നമുക്കൊരാളുടെ മനസ്സ് പറയാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ദൂരെ ഇരിക്കുന്ന ഒരാളിന് നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമ്മുടെ കണ്ണിന്റെ ചലനങ്ങൾ, നമ്മുടെ മുഖഭാവം, നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ, നമ്മുടെ സംഭാഷണ രീതി, ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി നമ്മുടെ മനസ്സെങ്ങനെയാണെന്ന് പറയുന്ന ഒരു സയൻസുണ്ട്. ആ സയൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മനസ്സിൽ ഇന്നതാണ്, നമ്മൾ ചിന്തിക്കുന്ന ഇന്നതാണ്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് പ്രശ്നമാണ്, അതാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ. ഇതാണ് സാധാരണ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ രീതിയിൽ. നമ്മുടെ കണ്ണിന്റെ ചലനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രത്യേകിച്ച് പഠിക്കും. പഠിച്ചിട്ട് അവരെയും മനസ്സിനെ കുറിച്ച് പറയുന്ന അവരുടെ ഊഹമാണ്, ഊഹിക്കുകയാണ് ഇങ്ങനെയാണ് ഇയാളുടെ മുഖഭാവം. ഇപ്പൊ നമ്മളോട് നിരന്തരം പരിചയമുള്ള ഒരാള് നമ്മുടെ മുമ്പോ വെച്ച് മുമ്പോ വന്നിരുന്ന ഒന്നും പറയണ്ട, അയാളുടെ മുഖം കണ്ടിട്ട് നമ്മൾ ഇരിക്കും, എന്താ ഒരു പ്രയാസം. ഇത്തരത്തിലുള്ള ഊഹം, ഊഹത്തിലൂടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ വേറൊന്ന്, രണ്ടാമതൊന്ന്, ഇതാണ് സയന്റിഫിക്കായ രീതി. സയന്റിഫിക്കായ രീതി ഇതാണ്. മറ്റൊന്ന് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ജ്യോത്സ്യന്മാര് തട്ടിപ്പുകാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിദ്യയുണ്ട്, അതെല്ലായിടത്തും വിജയിക്കില്ല. നമ്മുടെ മനസ്സ് വളരെ ദുർബലമാണെങ്കിൽ, മനസ്സിലായോ, നമ്മുടെ മനസ്സിന് ഒരു വളരെ ദുർബലമായ മനസ്സ് അങ്ങനെയുള്ളവരുണ്ട്, സൈക്കിക് മനസ്സെന്ന് പറയും. എന്ന് വെച്ചാൽ മാനസിക രോഗം എന്നുള്ള അർത്ഥം. സൈക്കിക് എന്ന് പറഞ്ഞാൽ മനസ്സൊരു പ്രത്യേകമായ ദുർബലമായ അവസ്ഥ, അങ്ങനെയുള്ള മനസ്സ്. പല മനുഷ്യരുടെയും മനസ്സ് അങ്ങനെയായിരിക്കും, ദുർബലമായിരിക്കും. അങ്ങനെ ഉള്ള ഒരാളുടെ അടുത്ത് ഞാനിപ്പോ മുഖത്ത് നോക്കിയിട്ട് എന്റെ മനസ്സിന് ഇത്തിരി തന്റെ ഇടമുണ്ട്, എന്റെ മുമ്പേ ഇരിക്കുന്ന ആളുടെ മനസ്സിന് വളരെ ദുർബലമാണ്, ഞാൻ അയാളുടെ മുഖത്തൊന്ന് തറപ്പിച്ച് നോക്കിയിട്ട് നീ ഇപ്പൊ മനസ്സിൽ ആനയെ കുറിച്ചല്ലേ ചിന്തിച്ചത് എന്ന് ചോദിച്ചാൽ അയാൾ പറയും ആണേ എന്ന് പറയും. ചിന്തിച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ആനയെ കുറിച്ചല്ലേ ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണേ എന്ന് പറയാൻ തോന്നും, നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയുടെ മനസ്സിന്റെ ദുർബലമായ അവസ്ഥയാണ്. അയാൾ ആനയെക്കുറിച്ച് ചിന്തിച്ചത് അറിഞ്ഞിട്ടല്ല പറയുന്നത്, ഞാൻ തറപ്പിച്ച ആനയാണ് എന്റെ മനസ്സിലെന്ന് പറഞ്ഞതുകൊണ്ട് അയാളത് ഏറ്റു പറയുകയാണ്. അതുപോലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നേതാക്കന്മാരിൽ നിന്ന് നിന്നുകൊണ്ട് എന്ത് നരേന്ദ്രമോദി നിന്നുകൊണ്ട് ഭാരതമാത എന്ന് വിളിച്ചാൽ മറ്റോ എന്ത് വിളിക്കും, ജയ് എന്ന് വിളിക്കും. ഇതുപോലെയുള്ള, മനസ്സിലായോ? അപ്പോ ഇയാൾക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഒന്നും ഉണ്ടത്തില്ല, അവിടെ ഉണ്ടായിരിക്കത്തില്ല. നരേന്ദ്രമോദിയെ ഇഷ്ടമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇങ്കുല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യും? ചിന്ത അവന് വിളിച്ചേ പറ്റൂ. അത് ഇങ്കുലാവെന്ന് വിളിക്കുന്ന ഒരു ശക്തിയായി വിളിക്കും, അവന്റെ മനസ്സിൽ അത് വരും. കാരണം എന്തുകൊണ്ട്? അവൻ ഈ നേതാവിന്റെ അടിമയാണ്, മുദ്രാവാക്യങ്ങളുടെ അടിമയാണ്. അടിമയായതുകൊണ്ട് അവനങ്ങനെ വിളിച്ചേ പറ്റും, അവന്റെ മനസ്സങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് അങ്ങനെ, ഇതാണ് ജ്യോത്സ്യന്മാരൊക്കെ പറ്റിക്കുന്നത്. ഇങ്ങനെയാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് നമ്മളിരിക്കുമ്പോഴത്തേക്ക് ജ്യോത്സ്യം പറയും, നിങ്ങൾക്ക് എന്നാക്കാണ് പ്രശ്നം എന്ന് പറയും. എല്ലാം സമ്മതിക്കും. തിരിച്ചു വന്നിറങ്ങി പറയും, ഞാൻ ചെന്നപ്പോ എന്താണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ജ്യോത്സ്യം പറഞ്ഞെന്ന് പറയും. എന്റെ മനസ്സിലുള്ള കാര്യമല്ല ജ്യോത്സ്യം പറഞ്ഞത്, ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിൽ വരികയാണ്, തിരിച്ചാണ് നടക്കുന്നത്. ഞാൻ തലവലിക്ക് സമ്മതിക്കുകയാണ്. അതായത് ദുർബലമായ ഒരു മനസ്സ് ബലമുള്ള ഒരു മനസ്സിന് കീഴ്പ്പെട്ടു. ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഗുസ്തി പിടിക്കുന്നു, എനിക്കാണ് മസിൽ കൂടുതലുള്ളതെങ്കിൽ മസിൽ കുറഞ്ഞവനെ ഞാൻ പിടിച്ച് താഴെയിടും. ശാരീരികമായി വരുന്ന ബലാബലമാണ്, ബലം കൂടിയവനെപ്പോഴും ബലം കുറഞ്ഞവൻ കീഴ്പ്പെട്ടു. അതുപോലെയാണ് മനസ്സിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണ് എന്ന് തോന്നും. അത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്നിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ വളരെ സൂക്ഷ്മമായി, അതായത് ഗുരു വരിക്കപ്പെടാവും കൂടപ്പെടാവും കണ്ടിട്ട് തിരിച്ച് പറയും ഇത് വരിക്കണം കൂടിയാണ്. അവരൊരു ഉദാഹരണം പറയും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ശേഷിയുണ്ട്, നമുക്ക് കണ്ടാൽ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അതിന്റെ ഇലയോ അതിന്റെ അരികളോ അതിലുള്ള നാരുകളോ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ പ്രത്യേകതകളോ എന്തോ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നിരീക്ഷണ ശക്തി. ആ നിരീക്ഷണ ശക്തി കൊണ്ട് രണ്ടിന്റെ അടയാളങ്ങൾ പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയും. പക്ഷെ നമ്മൾ നോക്കി അറിയുന്നില്ല. അതുപോലെ സൂക്ഷ്മമായ നിരീക്ഷണ ശക്തി ഉള്ളവർക്ക് മനസ്സ് ഊഹിക്കാൻ പറ്റും, അത് അറിയുന്നതല്ല. ഒന്നുമില്ല. മറ്റൊന്ന് എന്താണോ പിന്നെ ഇങ്ങനെ, അതാണ് ചില ആൾക്കാർ റിഗ്രസീവ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് പല തട്ടിപ്പുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതായത് പൂർവ്വജന്മങ്ങൾ പറയുക. പൂർവ്വജന്മങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇവർ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്നോട് ഇവൻ ഈ എന്താണ് മിസ്മരിസം പോലെ, മിസ്മരിസം എന്ന് പറയുന്നത് മനസ്സ് കീഴ്പ്പെടുന്ന ഒരവസ്ഥയാണ്. സൈക്കിക്കായ മനസ്സുകളുടെ മിസ്മരിസ സാധ്യമാണ്, അല്ലാത്ത മനസ്സിൽ പറ്റത്തില്ല. അപ്പോ അത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വേറൊരാളെ മെസ്മറൈസ് ചെയ്യാം. അങ്ങനെ മെസ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മനസ്സിൽ ഓരോ തോന്നലുകളിങ്ങനെ വന്നുകൊണ്ടേ. അപ്പോൾ അയാൾ പറയും, ഞാൻ പൂർവ്വജന്മത്തിൽ ബുദ്ധനായിരുന്നു, കൃഷ്ണനായിരുന്നു, അന്നാരായിരുന്നു, അതായിരുന്നു, അവിടെ പോയി ഇവിടെ പോയി. ഇതൊക്കെ ഇയാളുടെ മനസ്സിന്റെ തോന്നലുകൾ പറയുന്നതാണ്. അയാളറിയാതെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം പോലെ, സ്വപ്നത്തിൽ നമുക്കൊരു നിയന്ത്രണമില്ല. സ്വപ്നത്തിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഓരോന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉണർന്നിരിക്കുമ്പോഴും സൈക്കിക്കായ മനസ്സ് അത് പ്രത്യേകം പറയുന്നു. ഈ നിരന്തരം അമ്പലവാസികള് ജ്യോക്ഷനെ കാണുന്നവര്, ഞാൻ കാശി താമസിക്കുമ്പോൾ അവിടെ ഒരു ഭക്തം വരുമായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ ഭക്തൻ. അയാള് അവിടെ കുറേയധികം അമ്പലങ്ങളുണ്ട്. ഓരോ അമ്പലത്തിന്റെയും മുമ്പിൽ വന്ന് ഇങ്ങനെ തൊഴും. തൊഴുതിട്ട് ഇയാള് എഴുന്നേറ്റ് നിന്ന് പോകാനായിട്ട് ഇതൊക്കെ എടുക്കും. വീണ്ടും തൊഴും, വീണ്ടും തൊഴും. പിന്നെ കുറച്ച് അങ്ങോട്ടും നടന്നു വന്നിട്ട് ഇങ്ങോട്ടും തൊഴും. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ഇയാളൊരു പരമഭക്തനാണ്. ഇയാള് ചിലപ്പം തൊഴുതിട്ട് ഗേറ്റിന്റെ പുറത്തിറങ്ങും, ഇറങ്ങിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും തൊഴും. അയാളൊരു ഡോക്ടറും കൂടെയാണ്, മറ്റേ RMP ഡോക്ടറാണ്. ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞയാളാണ് പോയി കാണുന്നത്, ഫ്രീ ആയിട്ട് മരുന്ന് തരും. നല്ലൊരു മനുഷ്യൻ. ഇയാള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 മണിക്കൂർ എടുക്കും തൊഴുത് തീരാൻ. എല്ലാരും പറഞ്ഞ ഇയാള് ഭക്തിയുടെ ഏറ്റവും ഉച്ച കോടിയിലാണെന്ന് പറഞ്ഞു. ഞാനെന്ന് വെച്ചിട്ടെടുത്ത് പറഞ്ഞ് ഇയാൾക്ക് OCD ആണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതാണ് ഇയാളുടെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞപ്പോ അവിടെ ആർക്കും മനസ്സിലായില്ല. പിന്നെ ഞാൻ കാശിയിൽ നിന്നൊക്കെ ഇനി പോകുന്നു. ഇവിടെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി. നമുക്ക് മരുന്ന് കൊണ്ട് തന്നയാളാണല്ലോ ഫ്രീയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ച അടുത്തോ അവിടെ ഹോസ്പിറ്റലിനടുത്തുനിന്ന് പോകുന്നു. ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത് അയാളുടെ ട്രീറ്റ്മെന്റിലായി, പിന്നീട് വേറെ സൈക്കിയാട്രി ട്രീറ്റ്മെന്റിലായി, മരുന്ന് കഴിച്ചു. പിന്നെ അയാളുടെ അയാള് ബംഗാളിയാണ്. അവിടെ നിന്ന് അവരുടെ ഫാമിലിയൊക്കെ തന്നെ അവിടെ നിന്ന് മാറി ബംഗാളിലേക്ക് പോയി. അപ്പോ എന്താണ് ഇപ്പോ അത് വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന OCD ഒരാളാണ്. സാമാന്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്താണ്, ഈ അമ്പലത്തിൽ എപ്പോഴും കയറി ഇറങ്ങി നടക്കുക. ജ്യോത്സ്യന്റെ അടുത്ത് നിരന്തരം ഏത് കാര്യം ജ്യോത്സ്യനോട് ചോദിച്ചിട്ടേ ചെയ്തു. കോൺഫിഡൻസ് ഇല്ല, ആത്മവിശ്വാസം ഇല്ല. ജ്യോത്സ്യനോട് ചോദിക്കുമ്പോഴാണ് ആത്മവിശ്വാസം വരും. അത് അങ്ങനെയല്ല വേണ്ടത്. ഇതൊക്കെ സൈക്കിക്കായ മനസ്സുകളാണ്, എന്നുവെച്ചാൽ ദുർബലമായ മനസ്സാണ്. അപ്പൊ ജ്യോത്സ്യൻ പറയുകയാണ്, ആ നിങ്ങളുടെ ഇത്രാമത്തെ വയസ്സിൽ നിങ്ങൾക്കൊരു ഇത് സംഭവിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ മനസ്സിലത് പതിപ്പിക്കുകയാണ്. ആ സംഭവിച്ചു. അപ്പോ സംഭവിക്കണമെന്നൊന്നുമില്ല, പുറത്തിറങ്ങി പറയും. ജ്യോത്സ്യം പറഞ്ഞു. കാരണം ഇയാളുടെ മനസ്സെന്താണ്, ഇയാളുടെ മനസ്സിലെ തോന്നല് ജ്യോത്സ്യനിൽ നിന്നേ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളു. ജ്യോത്സ്യം പറയുന്നതാണ് സത്യം. മനസ്സെന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പം പിടികിട്ടുന്ന ഒരു സാധനം. അപ്പം മനസ്സിന് പല പല പല പല തലങ്ങളുണ്ട്. പല തരത്തിൽ നമ്മൾ മനസ്സ് പ്രവർത്തിക്കും. നമ്മളീ കാണുന്ന ചാനൽ പോലെയാണ്, പല പല പല ചാനലുകളിൽ ഒരേ സമയം പല പല പല പ്രോഗ്രാം നടക്കും. ചിലപ്പോൾ എല്ലാത്തിലും ഒരേ സമയം ന്യൂസ് കാണും. അതുപോലെയൊക്കെയാണ് മനസ്സ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഇത്തരം രീതികളിലല്ലാതെ ഞാൻ പറഞ്ഞുവരുന്ന ഇതാണ്, മറ്റൊരാളുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് വേറെ ആൾക്കറിയാൻ പറ്റില്ല. അതൊക്കെ വേദാന്തം, അപ്പൊ വേദാന്തത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്റെ കാര്യമെന്ന് പറയും, മനസ്സിന്റെ കാര്യം. വേദാന്തം വേറെ, അത് നമ്മളിപ്പോ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ കാര്യം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു ഈ പറയുന്ന രീതിയിലല്ലാതെ നേരിട്ട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നു വേറൊരാളോ വേറൊരാളുടെ മനസ്സിൽ എന്റെ ഇരിക്കുന്നു അല്ലാതെ അറിയാൻ ഒരു വഴിയില്ല. ഇതുപോലെ മനസ്സിലാക്കാം, നേരിട്ട് മനസ്സും മനസ്സും കൂടെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു വിദ്യയുണ്ട്. അത് സിനിമയിലും കഥകളിലും ഒക്കെ ഉള്ളു. അല്ലാതെ മനസ്സ് അങ്ങനെ ഓഡിറ്ററി ഹാലൂസിനേഷൻ പറയും. അയാളെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ചികിത്സിക്കും. അതേ നല്ലൊരു ഡോക്ടറായി. അതേ തന്നെ ആഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ വന്ന് തന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നു എന്ന് തോന്നുക. അതെല്ലാം പ്രഡിക്റ്റ് ചെയ്യുന്നത് സത്യമായി പറയുമെങ്കിൽ ഇവിടെ മനുഷ്യൻ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ആ അറിയേണ്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അയാൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സത്യം ആയാൽ പോരാ, നമുക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് തന്നെ അതൊക്കെ ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ല സത്യമാവുന്ന എങ്ങനെയാണ്. അയാള് സൈക്കിക്കാണ്, അയാൾക്ക് ചികിത്സ ആവശ്യമാണ്. അയാളെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അയാളെ അവസാനം വലിയ കുഴപ്പത്തിലാവും. ആരുടെയെങ്കിലും ഉള്ളിൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നു എന്ന് ഞാനിവിടെ ബ്രഹ്മചാരിയായി താമസിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രഹ്മചാരി വന്നു, ഒരു പയ്യൻ വന്നു, 10-15-16 വയസ്സേ ഉള്ളൂ. ആ പയ്യൻ എന്നോട് പറഞ്ഞു, എന്നോട് ഗുരുദേവൻ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് പറഞ്ഞു. മനസ്സിലായി, വ്യക്തമായി എന്നതൊക്കെയാണ് പറഞ്ഞത്. ഗുരുദേവനോട് പറയാണ്ട് ഗുരുദേവൻ ഇങ്ങനെ ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ആളിപ്പോ സന്യാസിയായിട്ട് കൂടെയുണ്ട്. അപ്പോ ആളിന്റെ അവസ്ഥ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ആളിപ്പോ ഇടയ്ക്കൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ മെന്റൽ ഡോക്ടറെ കൊണ്ട് മരുന്ന് കഴിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ സ്ഥിരമായി കഴിക്കില്ല. ഈ പ്രശ്നമുള്ളവരുടെ ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഇത്. ശരിക്കും മെഡിസിൻ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം ഇത് ന്യൂറോട്ടിക്കാണ് പ്രശ്നം, ബ്രെയിനിന്റെ പ്രശ്നമാണ്. മനസ്സിന്റെ പ്രശ്നമല്ല, ബ്രെയിനിന്റെ പ്രശ്നമാണ്. കെമിക്കൽ ഇംബാലൻസിങ് ആണ്. നമ്മുടെ ബ്രെയിനിന് വേണ്ട കെമിക്കലുകൾ ശരിയായ രീതിയിൽ ഇല്ലാതെ വരുന്ന സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മെഡിസിൻ എന്ന് പറയുന്ന കെമിക്കൽ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, എന്നിട്ട് അതിനെ ബാലൻസ് ചെയ്യിക്കുന്നതാണ്. അപ്പൊ അത് കൃത്യമായി ചെയ്യത്തില്ല ആള്. കൃത്യമായി ചെയ്യാത്തതുകൊണ്ട് അന്ന് വന്നെങ്ങനെയാണോ ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. എന്ന് വെച്ചാൽ ആളിന് നോർമലായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്ത കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇന്ന് സയൻസൊക്കെ ഒരുപാട് പുരോഗമിച്ച് ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ട്. ബ്രെയിനിനെ കുറിച്ച് ഒരുപാട് പഠനം നടന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നറിയാം. മനസ്സിന്റെ കാര്യമുണ്ട് പറയുന്നത്, ബ്രെയിനിന്റെ കാര്യം. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന ചില പ്രശ്നങ്ങളാണ്. അത് കൃത്യമായി മരുന്ന് കഴിക്കുക അല്ലാതെ അതിന് വേറെ ഒരു വഴിയില്ല. അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ഇയാളുടെ ചിലപ്പോ ഒരു പക്ഷേ അയാൾക്ക് ആ ഒരു പരിധി തന്നെ നിന്നിരിക്കാം. പക്ഷെ ഏത് സമയം ഇത് സംഗതി പുള്ളിയുടെ കൈ വിട്ടുപോയി കഴിഞ്ഞു. പിന്നെ പറഞ്ഞല്ലോ സിനിമ പിടിക്കുന്നു, പുസ്തകം എഴുതുന്നു. ഇത്തരം പ്രശ്നങ്ങളുള്ള ഒരു പ്രതിഭാശാലികളായ ആൾക്കാരുണ്ട്. അതിനേറ്റവും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് നോബൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമേരിക്കക്കാർ നാഷ് എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. പക്ഷെ അയാൾ കോളേജിലെ അധ്യാപകനായിരുന്നു. 6 മാസേ പഠിപ്പിക്കാൻ പറ്റും അയാൾക്ക്. ആറു മാസമാണ് മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അവനെന്താ ഞാൻ പറഞ്ഞു കേട്ട എന്താ ബന്ധം? സാമ്പത്തിക ശാസ്ത്രം കിട്ടിയ ആള് ആറു മാസം ഇവിടെ ഇരുന്നു എന്റെ ഡോസ്. ആറു മാസം അയാള് കോളേജിൽ പോയി പഠിപ്പിക്കും. പഠിപ്പിക്കുക മാത്രമല്ല, അയാൾ നോബൽ സമ്മാനം കിട്ടി. അപ്പോ പ്രതിഭാശാലികളായ വ്യക്തികൾക്കും മനസ്സിന് ഇങ്ങനെയുള്ള ഇംബാലൻസിങ്, പക്ഷെ അവർക്ക് ബോധമുണ്ട് എന്താ സംഭവിക്കുന്നതാണ്. അങ്ങനെ എത്രയോ പ്രതിഭാശാലികൾ, അത് വിശ്വാസ ചികിത്സ. വിശ്വാസ ചികിത്സ എന്ന് പറയുന്ന അതാണ് പലപ്പോഴും എന്താണ് ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്തുവരും പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. പ്രധാനമായിട്ട് ശരീരവേദന, കൈയും കാലും കഴപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും വരും. എഴുന്നേക്കാൻ വയ്യ, കിടപ്പിലായി പോവുക, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെ മാനസികമായ കാരണങ്ങൾ കൊണ്ട് വരുന്ന പല ശാരീരിക അസുഖങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ഗുരുവിനെ പോലെ ഒരു ആളിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ, അവരെ കൊണ്ട് നിർത്തുമ്പോൾ അവരുടെ മനസ്സിലും ഉണ്ടാകുന്ന വിശ്വാസം പ്രധാനമായിട്ട്, അതല്ലേ പറയുന്നത് വിശ്വാസം രക്ഷിക്കും എന്ന് പറയുന്നതാണ്. അപ്പോ ആ വിശ്വാസം കൊണ്ട് ആ എല്ലാം പോയി എന്ന് പറയുമ്പോ എനിക്കെല്ലാം പോയി കിട്ടി എന്ന് അല്ലേ ഗുരു ചോദിച്ചത് സഹോദരനയ്യപ്പനോട്? എന്താ ഇവിടെയെങ്ങും പള്ളിക്കൂടം ഇല്ലേ, ഇവിടെയെങ്ങും നല്ല വെള്ളമല്ലേ എന്ന് ചോദിച്ച എന്തുകൊണ്ടാ? ഇവിടുത്തെ എന്നപ്പോ ഒരുപാട് ആൾക്കാർ മാനസിക പ്രശ്നങ്ങളുമായിട്ട് ഗുരുവിനെ സമീപിച്ചു, ഒരുപാട് പേര് സമീപിക്കുന്നു. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഗുരു ചോദിച്ചു? ഇവിടെ പള്ളിക്കൂടമില്ലേ, എനിക്ക് വിദ്യാഭ്യാസമില്ലേ, നല്ല വെള്ളമില്ലേ, നല്ല ഭക്ഷണവും ആഹാരവും ശുചിത്വം ഒന്നുമില്ലേ, അതൊക്കെ കൊണ്ട് ഈ അസുഖം വരുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, മറന്നുപോയോ? മനസ്സ് പുറത്തല്ല, ഉള്ളിലാണ്. മനസ്സിന് പുറത്തിറങ്ങാൻ പറ്റില്ല, മനസ്സിലായോ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിന് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സിന് നമ്മുടെ ഉള്ളിലിരിക്കാനേ പറ്റും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാൻ വയ്യാത്തത്? ഇത് ബ്രെയിനിന്റെ പ്രവർത്തനമാണ്. ബ്രെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഫങ്ഷനാണ്. അത് ബ്രെയിനിലാണ് ഇരിക്കുന്നത് മനസ്സെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഒന്നുണ്ട്, ശരീരത്തെ മുഴുവൻ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലൂടെ അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരം മുഴുവൻ സെൻസേഷനായിട്ട് നമ്മുടെ ശരീരത്തിന് നാനാഭാഗത്തേക്കും ഉള്ള നെർവസുകളിലൂടെ ഈ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ശരീരം. അപ്പോൾ അതിന് പുറത്തേക്ക് അതിന് പോകാൻ പറ്റത്തില്ല, കാരണം അത് ബ്രെയിനിന്റെ പ്രവർത്തനമാണ് മനസ്സെന്ന് പറയുന്നത്. അതൊക്കെ മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞ കാര്യങ്ങളാണ്. അല്ല, മനസ്സിന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല. ഒരിടത്ത് സഞ്ചരിക്കാനും ആരെങ്കിലും പോയി പിടിക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു മനസ്സ് വേറൊരു മനസ്സിനെ സ്വാധീനിക്കുന്ന ബലാബലം അനുസരിച്ചിട്ടാണ്, മനസ്സിലായോ? അത് വളരെ അത് ഈ പറഞ്ഞത് തന്നെ റൈക്കി പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മനുഷ്യന്റെ വിശ്വാസമാണ്. വിശ്വാസ ചികിത്സകളാണ് അത്. അതായത് ശാസ്ത്രീയമായ ഒരു അടിത്തറയില്ല, ഒരാളങ്ങനെ വിശ്വസിക്കുകയാണ്. നമ്മൾ ആദ്യം മനസ്സിൽ ദൃഢമായി വിശ്വസിച്ച് വയ്ക്കുന്നു, അയാൾ അവിടെ ഇരുന്നുകൊണ്ട് എന്റെ അസുഖം ഭേദമാക്കുന്നു. അങ്ങനെ ആർക്കും ഒരാളുടെയും മന അസുഖം ദൂരെ ഇരുന്ന് ഭേദമാക്കാൻ പറ്റത്തില്ല. അടുത്തിരിക്കുകയാണെങ്കിൽ ഭേദമാക്കും. ഇപ്പൊ ഒരു കുഞ്ഞു കരയുന്നു, അമ്മ ഇരുന്ന് വാവോ വാവോ എന്ന് പറഞ്ഞാൽ അതിന്റെ കരച്ചിന് മാറും. അതുപോലെ നടക്കും. എങ്ങനെ അത് കരഞ്ഞിട്ട് സന്തോഷിക്കുന്നു? ഇത് പരസ്പരമുള്ള കണക്ഷൻ കൊണ്ട്. അമ്മയുടെ ശബ്ദം കേൾക്കും, അമ്മയുടെ രൂപം കാണും, അമ്മയുടെ സ്പർശം വരുന്നു. ഇതൊക്കെ കൊണ്ട് കുഞ്ഞിന്റെ മനസ്സ് മാറും. കുഞ്ഞിന്റെ ഇതെല്ലാം കൊണ്ട് അമ്മയുടെ മനസ്സും മാറും. ഇപ്പൊ പരസ്പരമുള്ള ഈ കണക്ഷനിലൂടെ അല്ലാതെ ഇടയ്ക്ക് ഒരു മാധ്യമം ഒന്നുമില്ലാതെ മനസ്സും മനസ്സുമായിട്ട് കണക്ട് ചെയ്യത്തില്ല. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. പഴയകാലത്ത് ആൾക്കാരങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു എന്നേ ഉള്ളൂ. പണ്ടങ്ങനെയൊക്കെ മനുഷ്യൻ ധരിച്ചിരുന്നത് ശരിയാണ്. ഇന്നും നമ്മള് ഇക്കാര്യം ഇതിലൊക്കെ അപ്ഡേറ്റ് ആയിരിക്കുന്നു. ഇന്ന് എന്തു പറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ന്യൂറോ സയൻസ്, കോഗ്നിറ്റീവ് സയൻസ്, അതിലുമൊക്കെ കൃക്കന്മാരുണ്ട്. അവരുടെ പഠനമൊന്നും നോക്കരുത്. അതിലുമുണ്ട്. അങ്ങനെ അല്ലാത്ത പഠനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നതാണ് അതൊക്കെ. വിശ്വാസത്തിന് പ്രയോജനമുണ്ട് കേട്ടോ. ഇപ്പോ ഇല്ലാത്ത ഒരു അസുഖം എനിക്കുണ്ടെന്ന് എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കാല് മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുകയാണ് ഇല്ലാത്ത ഒരു അസുഖം എനിക്കുണ്ടെന്ന്. വിശ്വാസ ചികിത്സയിലൂടെ ഞാൻ എഴുന്നേറ്റ് കിടക്കും. വാസ്തവത്തിൽ എനിക്ക് ഇല്ലായിരുന്നു അസുഖം, ഇല്ലാത്ത അസുഖം മാറി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് തോന്നിയത് മനസ്സ്, അല്ലാതെ മനസ്സിൽ തന്നെ മാറി. അതിനപ്പുറം എന്റെ മനസ്സ് നിങ്ങളുടെ, അങ്ങനെയാണെങ്കിൽ എത്രയോ എളുപ്പമാണ് ഒരാൾക്കിപ്പം വേറെ ആളുടെ മനസ്സ് വായിക്കാൻ കഴിവെന്നുണ്ടെങ്കിൽ ഇപ്പോ സ്വാമിക്ക് എന്റെ മുമ്പിൽ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാൻ പറ്റും. ഞാൻ സ്വാമിയുടെ മനസ്സ് വായിക്കുകയാണ് സങ്കല്പിച്ചു. അതേന്നെ എനിക്ക് ആവശ്യമുണ്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ. ഞാനങ്ങോട്ട് വായിക്കാൻ തുടങ്ങി, എല്ലാം ഇപ്പൊ അറിയണമെന്ന് വിചാരിച്ചിരുന്നു വായിക്കാൻ തുടങ്ങിയിരുന്നു. ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ആരുടെ മുമ്പിലും എന്താണ് ഒളിച്ചു വയ്ക്കാത്ത ആരുമില്ല. മനസ്സിന്റെ ഏറ്റവും ഒരു വലിയ കഴിവാണെന്ത്? നമ്മുടെ ഉള്ളിലുള്ള മറച്ചു വയ്ക്കുക. അത് ഏത് ഗുരുവിന്റെ അടുത്ത് പോയിരുന്നാലും ശരി, ശിഷ്യന്മാരും മറച്ചു വയ്ക്കും. കള്ളത്തരങ്ങൾ ചെയ്തിട്ട് ഏത് ഗുരുവിന്റെ അടുത്തായാലും ശരി, ശിഷ്യന്മാരെന്ത് ചെയ്യും? കള്ളത്തരങ്ങൾ ചെയ്യും, മറച്ചു വയ്ക്കുകയും ചെയ്യും. അത് മറച്ചു വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. പിന്നെ തെളിവോടുകൂടി പിടിച്ചു കഴിഞ്ഞാൽ പറയും, ആ ശരിയാണ് ഞാൻ ഇന്ന സംഭവം ചെയ്ത് എന്ന് പറയും. അതിനപ്പുറം ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ എന്താണ് ആരുടെ മനസ്സും ആർക്കും വായിക്കാനും, അതൊക്കെ അന്ധവിശ്വാസങ്ങൾ. നടക്കുന്ന കാര്യമില്ല, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടല്ലേ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നിട്ട് ഈ ശിഷ്യന്മാർ വേലത്തരങ്ങളെല്ലാം കാണിക്കുന്നു. എല്ലാ തരത്തിലുള്ള അത് വേറെ, അതൊക്കെ എന്താണ്, അതൊക്കെ എന്താണ് ഇപ്പൊ RMI പോലെയുള്ള MRI പോലെയുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ബ്രെയിനിനെ പഠിക്കുന്നതിനാണ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അല്ല വേറെ കങ്കട്ട് വിദ്യ ഒന്നും അല്ല. നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബ്രെയിനിനെ പഠിക്കാൻ പറ്റും, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ പഠിക്കുന്നതിനാണ് പറയുന്നത്. അതിന് പല ഉപകരണങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് പഠിക്കും. അല്ലാതെ വേറെ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൺകട്ട് വിദ്യ എന്നുണ്ട്. ഈ ഗുരുവിന്റെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് നിന്ന് ശിഷ്യന്മാര് എന്തെല്ലാം തിരകട ഒളിപ്പിച്ചിട്ടുണ്ട്. ഉണ്ടോ? എന്ത് സംശയം? ഒരുപാട് തിരകട ഒളിപ്പിക്കും. എന്ന് വെച്ചാൽ സമ്പത്ത് അടിച്ചു മാറ്റുക, വേണ്ടാതെ ഇനങ്ങൾ പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പലപ്പോഴും ശിഷ്യന്മാരെ ഇതൊക്കെ തെളിവ് സഹിതം പിടിക്കുമ്പോൾ ഒഴിവാക്കുന്നത്. അപ്പോ ഇതെല്ലാം ഗുരു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശിഷ്യന് ഇത് ചെയ്യാൻ പറ്റും, സമ്പത്ത് അടിച്ചു മാറ്റാൻ പറ്റും. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊരു വിശ്വാസം നല്ലതാണ്. എന്താണ് ഗുരു എന്റെ മനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ കള്ളത്തരങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരാൾ എന്റെ മനസ്സിൽ നടക്കുന്ന എല്ലാം അറിയുന്നു എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ കള്ളത്തരം ചെയ്യില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് ഒരാൾ അറിയണമെന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരെന്ത് ചെയ്യുന്നത്, ഇപ്പൊ എല്ലാരും ഇവിടെ ഇരുന്നു കൊണ്ട് പറയും, ചുവേരി ഇരുന്നു കൊണ്ട് സ്വാമിമാരൊക്കെ പറയും, ഗുരു ഇവിടെ ഇരിപ്പുണ്ട്, ഗുരു എല്ലാം അറിയുന്നുണ്ട് പറയാറില്ലേ. എന്നാ ഗുരു എല്ലാം അറിയുന്നു എന്ന് വിശ്വസിച്ചിട്ടാണ് ഇവരോരോ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഗുരു അറിഞ്ഞാൽ നന്നായിരിക്കും ഇരിക്കോ? ഇവര് പറയുന്നത് ഗുരു എല്ലാം അറിയുന്നുണ്ടെന്നാണ്. എന്നാ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളും ഗുരു അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ പറയുന്നു എന്നല്ലാതെ എവർക്കാർക്കും വിശ്വാസം കിട്ടും ഗുരു അറിയുന്നു. കാരണം ഇവർക്കറിയാൻ എന്താണ്, ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഇവിടെ, ഗുരു ഒന്നും പിടിച്ചിട്ടില്ല. മനസ്സിലായ കള്ളം ചെയ്യുന്നവൻ, അവനെ പോലീസ് പിടിച്ചില്ലെങ്കിൽ അവൻ സത്യസന്ധനാണ്, അവന് മാത്രമേ അറിയാവൂ കള്ളം ചെയ്തു. മറ്റത് അഭിനയമാണ്, ആൾക്കാരുടെ മുമ്പിൽ നാട്യമാണ്, എല്ലാം ഗുരു അറിയുന്നു എന്നൊക്കെ പറയും. ആ പറയുന്നത് അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ധൈര്യമായിട്ട് എന്ത് ചെയ്യുന്നത്, എല്ലാ കള്ളത്തരങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ പറയും എന്താണ്, എല്ലാം അറിയുന്നു. അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത്? അതൊക്കെ അതിനെ നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു, അതിനും വലുതാണ് നോബൽ സമ്മാനം. എന്താണ് വഴിയെ പോകുന്നതിന് വിളിച്ചു കൊടുക്കുന്നതാണ് ആണോ നോബൽ സമ്മാനം കിട്ടാനുള്ള പ്രതിഭ? വാൻ ഗോഗ് കേട്ടിട്ടുണ്ട്? ആരാണ് ആര്? ലോകം മുഴുവൻ എന്താണ് ആരാധിക്കുന്ന ഒരു ചിത്രകാരനാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അയാൾക്ക് ശരിക്കും സ്കിസോഫ്രീനിയാണ് എന്ന് വിചാരിച്ച് അയാൾ ചിത്രം വരച്ചില്ല, അയാൾ ചിത്രം വരച്ചു. അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഒരാളൊന്നും ഇല്ല. അതിൽ കാര്യമില്ല, അത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളാണ്, പലതരത്തിൽ പ്രവർത്തിക്കും. ആ വ്യക്തി തന്നെ, ഒരു വ്യക്തിയിൽ രണ്ട് വ്യക്തിയൊന്നുമില്ല. ബാധ ഓടുന്നാ ചോദിക്കുന്നു, ബാധ ഓടി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ തന്നെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ. അതുതന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അയാളെ ട്രീറ്റ്മെന്റ് നടത്തും. അങ്ങനെ പറയണമെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തും, ഓഡിറ്ററി ഹലൂസിനേഷൻ. സൈക്യാട്രിയിൽ പറയുന്ന ഒരു അസുഖമാണ് അയാൾക്ക്, ട്രീറ്റ്മെന്റ് നടത്തണം അയാൾ, അല്ലെങ്കിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ ഒരാൾ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നാട്ടിൻപുറത്തെ കിടന്ന് ഇങ്ങനെ തുള്ളുന്ന കണ്ടിട്ടില്ലേ? വിളിച്ചപ്പാടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ബാധ കൂടി ഇങ്ങനെ തുള്ളും, ഇങ്ങനെ തുള്ളും. അപ്പൊ എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരന്, ഇങ്ങനെ ഒരു ചൂരണ്ടുമായിട്ട് പോയി തുള്ളുന്നിടത്തൊക്കെ. ഇവർ തുള്ളിക്കൊണ്ടിരിക്കുന്നു, പിറകോട്ട് ചെന്ന് ഒറ്റയടി, അപ്പൊ നിൽക്കും തുള്ളൽ, ഇന്ന് ഞാൻ തുള്ളത്തില്ലേ എന്ന് നിലവിളിക്കും. ഒറ്റയടി തീരതൊക്കെ ആയിരിക്കും, ബാധ ഓടുന്നതിന് സെക്കൻഡുകൾ മതി. ഒരുപാട് പേരെ തുള്ളന് മാറ്റിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടങ്ങനെ. അപ്പൊ ഇത്രയേ ഉള്ളൂ, അത് മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. മനുഷ്യനോട്ടൊക്കെ ഇതുപോലെ സൈക്കിക്കായ ആൾക്കാർ നോക്കിയാൽ പലതും കാണും, നല്ല ആൾക്കാർ നോക്കിയാൽ ഒന്നും കാണത്തില്ല. ഞാൻ നോക്കിയാൽ കാണത്തില്ല. ഞാൻ ഇപ്പൊ മഷീൻ നോക്കിയാണെങ്കിൽ കാണത്തില്ല. സൈക്കിക്കായ അതാണ്, അത് കുട്ടികളെ കൊണ്ട് നോക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികളെ കൊണ്ട് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ നോക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ എന്താണെന്നറിയാം. അല്ല കാർത്തികേയൻ പറഞ്ഞതുപോലെയാണ്, കാർത്തികേയനോട് പറഞ്ഞു ഗുരു അവിടെ ഉണ്ടോ നീ നോക്കാൻ, കാർത്തികേയൻ പോയി നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഇല്ല എന്നിട്ട് പറഞ്ഞു. എനിക്കും അറിയത്തില്ല ഗുരു അവിടെ ഇരിക്കുകയാണ്, പോയി നോക്കിയിട്ടാ പറഞ്ഞു. നോക്കിയപ്പോ ഗുരു അവിടെ ഇരിക്കും. ഇങ്ങോട്ട് നിന്ന് എല്ലാരും ചോദിച്ചു, കൊച്ചു പിള്ളേരല്ലേ ഗുരു അവിടെ ഉണ്ടോ? ഇല്ല എന്നു പറഞ്ഞു. എന്തിന് എന്തിനൊന്നുമില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. കുട്ടിയെടുത്ത് നോക്കിയാലേ, കുട്ടിയോട് ചോദിക്കുകയാണ് നീ അവിടെ ഒരു പൂമ്പാറ്റയെ കണ്ടോന്ന് ചോദിച്ചാൽ അവരെ കണ്ടു, കണ്ടൊരു പൂമ്പാറ്റത് അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. കുട്ടിയുടെ മനസ്സങ്ങനെയാണ്, എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ അമ്മ അതങ്ങ് പറയും. അത് ശിശു മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങോട്ടൊരാൾ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇവൻ വിചാരിക്കും ഇതൊക്കെ എനിക്കൊരു ക്രെഡിറ്റാണ്, കാരണം ഇവർക്കാർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് എന്തോ ഒരു വലിയ ക്രെഡിറ്റ് ഉണ്ടെന്നും ചിലപ്പോൾ രണ്ട് മിനിറ്റായി കിട്ടും എന്നൊക്കെ അവൻ വിചാരിക്കുമായിരിക്കും. ഇത്രയേ ഉള്ളൂ മഷി നോട്ടം എന്ന് പറയും. അത് അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളും അസംബന്ധങ്ങളുമാണ്, അതിലൊന്നും യാതൊരു കാര്യം. എന്നാ പിന്നെ ഇന്നെന്താ ആരും മഷി നോക്കാത്തത്? പിന്നെ വേറെന്നുണ്ട്, ഈ മഷി എന്ന് പറയുന്നത് നിലവിളക്കിന്റെ മുമ്പില് മനസ്സിലായോ, ഒരു എണ്ണ പോലെയുള്ള ഒരു പ്രതലത്തിൽ നോക്കിയാണ് നോക്കുന്ന കുട്ടിയുടെ ചായ തന്നെ അതിൽ കാണും. നിലവിളക്കിന്റെ പണ്ട് വിളക്കാണല്ലോ, അത് കാറ്റത്തിങ്ങനെ അനുപ്പോ ഈ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. അവൻ പറയുന്നത് ഒരാൾ കിടപ്പോട്ട് പോകുന്നു, പടിഞ്ഞാറോട്ട് പോകുന്നു, എവന്റെ തന്നെ നല്ലതായിരിക്കും, പക്ഷെ അത് തെളിഞ്ഞു കാണത്തില്ല. അതുകൊണ്ടാണ് കുട്ടിയെ കൊണ്ട് നോക്കുന്നത്. മുതിർന്നവർ നോക്കിയാൽ പറയും ഇല്ല അതെന്റെ ചായയാണെന്ന് നോക്കും, കുട്ടിക്ക് അത് അറിയത്തില്ലല്ലോ. അപ്പൊ ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടികളെ കൊണ്ട് ഓരോന്ന് നോക്കിച്ചിട്ട് അവന്റെ നെല്ല് തന്നെ കണ്ടിട്ട് അവ പറക്കുന്നു ഒന്നും അതും ഇതും നോക്കി പറയിക്കുന്നത് അത് തികച്ചും എന്താണ്. ഇന്നെന്തുകൊണ്ടതൊന്നും നടക്കുന്നില്ല. ഇന്ന് കൊച്ചു കുട്ടികളടുത്ത് പോലും അവൻ പറയും, അവൻ പറയും നോക്കിട്ട് പറയും ഇത് മൊബൈല് കാണുന്നവരോടൊന്നും പറയും. മൊബൈല് വെച്ച് കളിക്കുന്നവനാണ്, അവന്റെ അടുത്ത് നിന്നും കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കും. നിഴല് ഈ കൊച്ചു കുഞ്ഞിന്റെ നിഴലല്ലേ, അവനറിയില്ലല്ലോ അടുത്ത് നിലവിളക്കാ വെച്ചിരിക്കുന്നു. അതിരുന്നിങ്ങനെ ദീപം ആടുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കും. അപ്പൊ പിന്നെ ചോദിച്ചു പറയുകയാണ് ജോത്സ്യനെ പോലെ, ഇന്നത് സംഭവിച്ചില്ലേ, സംഭവിച്ചേ എന്ന് പറയും. പിന്നെയാണ് ആലോചിക്കുന്നത് സംഭവിച്ചോ ഇല്ലേ, ആദ്യം സംഭവിച്ചേ എന്ന് പറയും. അപ്പൊ ജോത്സ്യന്റെ അടുത്ത് പോകുന്നവൻ അവന്റെ മനസ്സിൽ കരുതിക്കൊണ്ട് പോകുന്ന എന്താണ്, ജോത്സ്യം ശരിയാവണമെന്നാണ്. അപ്പൊ ജോത്സ്യം തെറ്റ് പറഞ്ഞാലും അവൻ അതിനെ ശരിയാക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം ഇത്തരം അബദ്ധങ്ങൾ. ഇതൊക്കെ ഈ മഷി നോട്ടം തന്നെ എന്താണ്, അന്ന് കറണ്ടില്ല, ട്യൂബ്ലൈറ്റിന്റെ വെട്ടത്ത് വെച്ചാൽ ഇത് മഷി പോകും, പറ്റില്ല. മറ്റേ നിലവിളക്കിന് മുമ്പിലാണ് നിഴലും വെളിച്ചും കൂടെ ഉള്ള ചെറിയൊരു പ്രകാശമാണ്. കറണ്ട് വന്നതോടുകൂടി ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പോയി, അങ്ങനെയാണ് മഷി നോട്ടം പോയത്. ഒരുപാട് അന്ധവിശ്വാസം. പ്രേതമേ ഇല്ലല്ലോ ഇപ്പൊ, ഉണ്ട്, സൈക്കിക്കായ ആൾക്കാരുടെ മനസ്സിലുണ്ട്. വേറെ ഒരാൾ വിളിക്കേറിയിരിക്കുകയാണ്, വേറെ ഒരാൾ വിളിക്കേറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ചെറിയ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇറങ്ങിപ്പോകും. ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ കെമിക്കൽ ഇംബാലൻസിന് കെമിക്കലും കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും. ഏത് പ്രശ്നം, മനസ്സ് പുറത്തിറങ്ങിപ്പോവില്ല. ഞാനീ പറഞ്ഞ രീതിയിലല്ലാതെ എന്റെ മനസ്സിന് നിങ്ങളുടെ ആദ്യം മനസ്സിരിക്കുന്ന അറിയാൻ ഒരു വഴിയില്ല, എനിക്ക് ഊഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്റെ മനസ്സിരിക്കുന്നു അറിയാൻ പറ്റില്ല. എത്ര വലിയ മനസ്സ് പിടിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പരീക്ഷിച്ചു നോക്കാം. എങ്ങനെ പരീക്ഷിക്കും? മനസ്സറിയാമെന്നുള്ള ഒരാളുണ്ട് ഇങ്ങോട്ട് ഇവിടെ, മനസ്സിലിരിക്കുന്ന പായി പറയാൻ കഴിവുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിലായോ? അവരെ മുമ്പ് പോയി കൂളായിരിക്കണം. മനസ്സിലായോ? കൂളായിരുന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഒരു പത്ത് തെറിയെന്ന് പറയും, മനസ്സിലേ പറയാവൂ. അപ്പൊ പറയട്ടെ, നീ എന്നെ ഇന്നതൊക്കെ പറഞ്ഞില്ലേടാ, അങ്ങനെ പറയണമെങ്കിൽ ശരി. അങ്ങനെ ഒരാളെങ്കിലും പറയുന്ന ഒരാളുണ്ടോ എന്ന് നോക്കട്ടെ. ഒരാളും പറയില്ല, യാതൊരു സംശയവും വേണ്ട. മനസ്സിലെ പറയാവോ? മോഹാവ് വ്യത്യാസം വരരുത്. ഏതെങ്കിലും മനസ്സ് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ കൊണ്ടുപോവാ. നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരേണ്ട, നിങ്ങൾക്ക് തന്നെ പരീക്ഷിക്കാനുള്ള വിദ്യയാണ് ഞാൻ പറഞ്ഞത്. ഒരുത്തനും പറയത്തില്ല. പക്ഷെ ഇപ്പോ എലോൺ മസ്ക് ഒരു വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മുടെ തലയിൽ കുറെ ഇലക്ട്രോഡുകളൊക്കെ വെച്ച് ഒരു കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ വരും. അത് സയൻസ്. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുന്നത് അതിനകത്ത് വരും. അത് പരീക്ഷണ ഘട്ടത്തിലാണ്, പക്ഷെ വരും. സയൻസിലത് സാധിക്കും. എന്തുകൊണ്ടത് വരുന്നു? ഇത് ബ്രെയിനിന്റെ രാസപ്രവർത്തനമായതുകൊണ്ടാണോ അത് സംഭവിക്കുന്നത്? വൈദ്യുത രാസപ്രവർത്തനങ്ങളാണിത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. അതാണെന്ന് ഓറെ വ്യക്തമായും മനസ്സിലാക്കണം, മറ്റൊക്കെ തള്ളിക്കളയണം. എന്നാലേ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും.